അറിഞ്ഞിരിക്കുന്നത്. കാരണം രമണ മഹർഷി അവിടെ ആശ്രമം ഉണ്ടാക്കി, ആള് ഗുഹയ്ക്കകത്ത് ഇറങ്ങിയിരുന്നു, പല്ലിയും പാട്ടിയൊക്കെ പഠിച്ച് വലിയ തപസ്സായിരുന്നു. അത് കഴിഞ്ഞ് മറ്റുള്ളവരെ കണ്ട് അതൊക്കെ ജീവചരിത്രങ്ങളുള്ളതാണ്, പുറത്തു വന്ന് പിന്നെ മേളിൽ പോയിരുന്നു. കടുത്ത അദ്വൈതം, അദ്വൈതം മാത്രം അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നെങ്കിലും കാണാം പിന്നീട് രമണ മഹർഷിയുടെ ജീവിതത്തിൽ ചെറിയ മാറ്റം വരും. ആദ്യത്തെ ആ ഇരിപ്പൊക്കെ പോയിട്ട് പതുക്കെ രമണ മഹർഷി ആശ്രമം ഉണ്ടാക്കി, ഗോശാല ഉണ്ടാക്കി. അതൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ആൾക്കാർ വരുന്നു, ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു, അതിനോടൊപ്പം ആശ്രമവും ചെറുതായിട്ട് ഇങ്ങനെ വിളിച്ചു. നമ്മൾ കുറെ ശിഷ്യന്മാരും വന്നു, അവരെ കൂട്ടത്തിൽ കൂടി അവരെയൊക്കെ നോക്കി നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഹോദരൻ വരുന്നു, അമ്മ വരുന്നു, എല്ലാവരും അവിടെ താമസിച്ചു. അവസാനം അവിടെ കുറെ ആശ്രമവും അത് ഇതൊക്കെ ആയല്ലോ, ഭൂമിയും. അപ്പോ സ്വാഭാവികമായിട്ട് സ്വത്ത് തർക്കം ഉണ്ടായി. ശിഷ്യന്മാരൊരു ഭാഗത്ത്, കുടുംബക്കാരുടെ ഭാഗത്ത്. ഇപ്പോ കേസ് കോടതിയിലായി, അവസാനം സ്വത്ത് ആർക്ക് പോകണമെന്നുള്ള ഒരു ഇത് വന്നു. എന്റെ അറിവനുസരിച്ച്, കേട്ടിട്ടുള്ളതനുസരിച്ച് പറയുക, രമണ മഹർഷിയുടെ മുമ്പിൽ വന്നപ്പോ രമണ മഹർഷി പറഞ്ഞ് ബന്ധുക്കൾ കൊടുക്കാൻ പറഞ്ഞു. മഹർഷിയൊക്കെ തന്നെ, പക്ഷെ ഇവരൊക്കെ കൂടെ താമസിപ്പിച്ചു കഴിഞ്ഞപ്പോ ശിഷ്യന്മാരെക്കാളും നല്ലത് അവരാണെന്ന് തോന്നി, അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. അതോടുകൂടി എന്ത് ചെയ്തു, ഇന്നും ആ പരമ്പരയിൽ, കുടുംബ പരമ്പരയിലാണെന്ന് അത് ഓടുന്നു. ശിഷ്യന്മാര് കുറച്ചുപേരൊക്കെ അവരെ കൂടെ ചേർന്ന് അവിടെ നിന്ന് കുറച്ചുപേരൊക്കെ വിട്ടുപോയി. കാരണം സാധാരണ അങ്ങനെ സന്യാസിയുടെ സ്വത്തിന് അവകാശം ശിഷ്യന്മാർക്കാണ്. പ്രത്യേകിച്ച് അവര് ഒരുപാടൊക്കെ പ്രവർത്തിച്ച് ആശ്രമമൊക്കെ ഉണ്ടാകുമ്പം അവന് കുടുംബത്തിന് പോകുന്നത് ഒരിക്കലും യോജിക്കുന്ന കാര്യമാണ്. പക്ഷെ രമണ മഹർഷി അങ്ങനെ ചെയ്തു എന്നാ പറയും. എന്തായാലും കുടുംബത്തിനായി, രമണ മഹർഷിയുടെ സമ്മതമില്ല കുടുംബത്തിന് വരത്തില്ലല്ലോ. പിന്നെ അവിടെ ആരൊക്കെ സന്യസിച്ചെന്നോ കുടുംബക്കാരെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും കുടുംബത്തിനായി, ഇന്നും കുടുംബമാണ് കാര്യം നടത്തുന്നത്. ഗുരുവിന്റെ എന്താണ് ചെമ്പഴി നിന്ന് ആരെങ്കിലും കൂടെ വന്നു കഴിഞ്ഞാൽ ഗുരു അതിനെ ഒട്ടും പ്രോത്സാഹിപ്പിച്ചില്ല. അവർ വന്ന് ഗുരുവിനെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഗുരു മറ്റുള്ളവരെ കാണുമ്പോൾ ചോദിക്കും, ചെമ്പഴത്തിക്കാർ പോയോ എന്ന് വെച്ചാൽ അവരിവിടെ നിൽക്കണ്ടെന്നാണ്. ആണ് വ്യത്യാസം. കൊണ്ട് രമണ മഹർഷിക്ക് അങ്ങനെ ഒരു ശരിയായ സാമൂഹ്യ ബോധം ഉണ്ടായിരുന്നു. ഗുരുവിൽ അങ്ങനെയല്ല, അത് താരതമ്യം ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ ബന്ധുക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ മക്കൾ വരും, മറ്റു ബന്ധുക്കൾ വരും, അകല ബന്ധുക്കൾ വരും, അവരും കൂടെ വന്ന് താമസമാക്കും, പിന്നെ അവർ സ്വത്തിന് അവകാശം ഉന്നയിക്കും. അതുകൊണ്ട് 10 രൂപ ചൈതന്യ സ്വാമി കൊടുത്തപ്പോൾ വഴക്ക് കുറഞ്ഞതാണ്. അപ്പൊ ഇതൊക്കെ സമൂഹം ഗുരുവിന് കൊടുത്തതാണ്, സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി തന്നെ ഉപയോഗിക്കണം. കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ഇത് കുടുംബത്തിന്റെ രീതി പോയില്ല, മറിച്ച് സന്യാസിമാരുടെ രീതി തന്നെ പോകും. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടൊന്നും രമണ മഹർഷിക്കുണ്ടായില്ല. ആള് തപസ്സൊക്കെ ചെയ്താൽ ശരിയല്ല. അപ്പോ അത് മാതൃകയാക്കേണ്ടത് ആരുടെ പ്രവൃത്തി? ഗുരുവിന്റെ പ്രവൃത്തിയാണോ അതോ രമണ മഹർഷിയുടെ പ്രവൃത്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു മാതൃകയാക്കും? മാതൃകയാക്കേണ്ടത് ഗുരുവിന്റെ പ്രവൃത്തിയാണ്. എന്തുകൊണ്ട്? ഇത് സമ്പത്ത് പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പോൾ ഈ സമ്പത്ത് എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കും. സമ്പത്തെന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത്? സമൂഹത്തിൽ നിന്നാണ് വരുന്നത്. അത് കൈകാര്യം ചെയ്യുമ്പം അതിന് വേണ്ട സൂക്ഷ്മത വേണം. എന്ന് വെച്ചാൽ അത് എങ്ങോട്ട് പോകണം, എങ്ങനെ നിയന്ത്രിക്കണം, ഭാവിയിൽ അതെങ്ങനെ വേണം, അതിന് ഗുരുവിന് എന്താണോ ആ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് വേറിട്ട ഒരു കാഴ്ചപ്പാടുണ്ടായി. സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ട വേറൊരു രീതി. ബാക്കിയുള്ള ആധ്യാത്മികമായ കാര്യങ്ങൾ അത് വേറെ. ആധ്യാത്മികമായ കാര്യങ്ങളൊക്കെ ഓക്കെ, രമണ മഹർഷിക്കെല്ലാം അറിയാമായിരുന്നു, അതൊക്കെ ശരിയല്ല. പക്ഷെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയം വന്നപ്പോ അവിടെ എന്തു പറ്റി? അവിടെ കുടുംബപ്രേമം വന്നു. ഗുരുവിനത് വന്നില്ല. അതാണ് ആ വ്യത്യാസം മനസ്സിലാക്കിയത്. ജ്ഞാനം തത്വജ്ഞാനമൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, അതുകൊണ്ട് ഗുരുവിന്റെ തലമുറയിൽപ്പെട്ട സന്യാസിമാരായാലും ശരി. പിന്നെ ആൾക്കാർ ചോദിക്കും, എന്താണ് സമൂഹത്തിന് വേണ്ടി നന്മ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം കുടുംബവും സമൂഹത്തിന്റെ ഭാഗമല്ലേ? അപ്പൊ സമൂഹത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ കുടുംബത്തിനും ചെയ്തുകൂടെ എന്ന് വരും. അങ്ങനെ വരും. എന്താ കുഴപ്പം? സമൂഹം കുടുംബ സമൂഹത്തിന്റെ ഭാഗം. സമൂഹത്തിന് ചെയ്യുന്നത് കുടുംബത്തിനും ചെയ്യും. അപ്പോ ഈ ഒരു വാദം കൊണ്ടുവരുന്ന എന്താണോ, കുടുംബത്തിനോട് മമതയുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വാദങ്ങളുള്ളത്. സത്യസന്ധമായിട്ട് സമൂഹം കുടുംബവും സമൂഹത്തിന്റെ ഭാഗമാണെങ്കിൽ സമൂഹം അഭിവൃദ്ധിപ്പെടുമ്പോൾ കുടുംബവും അഭിവൃദ്ധിപ്പെടും. അപ്പൊ അവിടെ എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുമ്പോ കുടുംബത്തോട് ചെയ്യുമ്പം അവിടെ മമത വരും, സ്വന്തം ആൾക്കാരാണെന്നുള്ള ഇത് വരും. അതൊന്നും അങ്ങനെ പോകുന്ന കാര്യങ്ങളല്ല. അപ്പൊ കുടുംബക്കാരെന്ത് ചെയ്യും? പ്രത്യേക അധികാര അവകാശങ്ങളൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കും, അവരുടെ ആധിപത്യം ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകും, കുടുംബക്കാരല്ലാത്തവർക്ക്. അതാണ് അതിനകത്ത് വരുന്ന പ്രശ്നം. കുടുംബക്കാർ കയറി കഴിഞ്ഞാൽ അവർ ആധിപത്യത്തിന് ശ്രമിക്കും. ഇപ്പോ ഏറ്റവും പ്രധാനമായ വ്യത്യാസം വരുന്നത്, ഇപ്പൊ സമൂഹത്തിന് എന്തെങ്കിലും പ്രവർത്തിക്കുന്നു, ഈ സമൂഹത്തിന് അറിയാം എന്താണ് ഗുരു എന്ന് പറയുന്നത്. നമ്മുടെ ഗുരുവാണ്, ഗുരുവായിട്ടുള്ള ബന്ധം ഗുരു എന്നുള്ള ബന്ധമേ ഉള്ളൂ. അപ്പോ അവരുടെ ബോധവും പരിഗണിക്കണം. അവര് ഗുരുവിനെ എങ്ങനെ കാണുന്നു? ഗുരുവായിട്ടേ കാണുന്നുള്ളൂ, അതിനപ്പുറമൊന്നുമില്ല. അപ്പോ അവരുടെ കൈകടത്തലുകൾ അവരെന്തെങ്കിലും ചെയ്താലും ആ ഗുരു എന്നുള്ള സങ്കല്പത്തിന് ചെയ്യും. ബന്ധുക്കളെ ഒക്കെ കയറ്റിക്കഴിഞ്ഞാല് ഇപ്പൊ ഗുരുവിന് മമതയില്ല, ഒന്നുമില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ ബന്ധുക്കളെന്ന് പറയുന്നവരെന്താണ്? അവരിതൊക്കെ ഉള്ളവരാണ്. എന്നുവെച്ചാൽ മറ്റ് സമൂഹത്തിലുള്ള ആൾക്കാർക്ക് ഇല്ലാത്ത മമത പോലെയുള്ള കാര്യങ്ങളോടുകൂടിയാണ് ബന്ധുക്കൾ വരുന്നത്. അപ്പൊ അവർക്കത് ഒഴിവാക്കി വെക്കാൻ പറ്റില്ല. സമൂഹത്തിനങ്ങനെ ഗുരു എന്നുള്ളതിനപ്പുറം ഒരു ബന്ധമുണ്ട്. ബന്ധുക്കളെ പ്രസ്ഥാനത്ത് കയറ്റി കഴിഞ്ഞാൽ അവരെങ്ങനെയാ കാണുന്നത്? കയറ്റുന്ന സ്വാമിമാരെ ഗുരുവിനെയൊക്കെ അവർ അവർക്ക് ബന്ധുക്കളായിട്ട് കാണാൻ പറ്റും. അങ്ങനെ കാണുമ്പോൾ അവരെന്ത് ചെയ്യും? കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുകയും ആ ബന്ധുത്വത്തിനെ അവർ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുകയും, കാരണം അവർ സാധാരണ മനുഷ്യരാണ്. ഈ സമ്പത്തെല്ലാം ഉണ്ടായ മുഴുവൻ സമ്പത്തും അന്നത്തെ കാലത്ത് ഗുരുവിന്റെ പേരിലുണ്ടായ സമ്പത്തെന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഈ സമ്പത്ത് മുഴുവൻ ഗുരുവിന് മാത്രം അവകാശപ്പെട്ടായിരുന്നു, കാരണം ഗുരു ഒരൊറ്റ ആളിന്റെ പേരിലായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോ ഗുരുവിന്റെ പേരിൽ മാത്രം ഉണ്ടായതുകൊണ്ട് വേറെ ആർക്കും അതിന് പങ്കില്ല. ഗുരുവിൽ വിശ്വസിച്ച ആൾക്കാർ കൊടുക്കുന്നതാണ്. അപ്പോൾ ഗുരുവിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് എന്താണെന്ന്, കുറച്ച് തന്റെ ബന്ധുക്കൾക്ക് കൊടുത്തെങ്കിൽ അവരും നന്നാവട്ടെ. പക്ഷെ ഗുരു അത് ചെയ്തിട്ടില്ല. കാരണം ഈ കൊടുക്കുന്നവർക്കൊരു സങ്കല്പം ഉണ്ടായിരുന്ന എന്താണ്, ഇതൊക്കെ സമൂഹത്തിന് വേണ്ടിയായിരിക്കണം, ഗുരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഈ സമ്പത്തെല്ലാം സമൂഹത്തിന് വേണ്ടിയായിരിക്കണമെന്ന് കൊടുക്കുന്നവർക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയാണ് ഗുരു എന്ത് ചെയ്തത്, അത് സമൂഹത്തിന് വേണ്ടി മാറ്റിവെച്ചത്. അല്ല, ഗുരുവിന്റെ സ്വാതന്ത്ര്യം അനുസരിച്ചാണെങ്കിൽ ഇപ്പൊ എന്റെ പേരിലൊരു സ്വത്തുണ്ടെങ്കിൽ എനിക്കത് ആർക്കും കൂടെ കൊടുക്കാം, ഗുരുവും കൊടുക്കാമായിരുന്നു. ഗുരുവിന്റെ പേരിലാണ് ഈ സ്വത്തെല്ലാം വന്നതെങ്കിലും ആ സ്വത്ത് ഗുരുവിനെ ഏൽപ്പിച്ചത് ആൾക്കാർ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ല. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ശരിയായ ബോധമുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഗുരു സമ്പത്ത് കുടുംബക്കാർക്ക് കൊടുക്കാറ്. അപ്പോ സന്യാസിമാര് ഇതുപോലെ ബന്ധുക്കളെ കൊണ്ടുവന്നു ഇതിന്റെ അകത്തൊക്കെ തിരികെ കയറ്റി കഴിഞ്ഞാൽ എന്തു പറ്റും? ഇനി സ്വാമികളുടെ മനസ്സിൽ അവരോട് പ്രത്യേകിച്ച് മമതയൊന്നും ഇല്ലെങ്കിലും അവർക്ക് തിരിച്ചുണ്ടാവും. തിരിച്ചുണ്ടാവുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവും, അധികാര ദുരുപയോഗവും. പിന്നെ സ്വാമി എന്ന് പറയുന്നത് മനുഷ്യനാണ്, ബന്ധുക്കളാണെങ്കിൽ അവരോടൊരു സ്നേഹം തോന്നി, അങ്ങനെ തോന്നാതെ ഒന്നും ഒരിക്കലും. അപ്പോൾ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയും ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവരുടെ ക്ഷേമത്തിന് വേണ്ടി കൂടുതൽ ചെയ്യണമെന്ന് തോന്നി. മനസ്സിലുണ്ടെന്ന് വരൊക്കെ എന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് ഈ ബന്ധുത്വം എന്ന് പറയുന്നത് ഇതൊരു പൂർണമായും ഒരു മാതൃകയായിട്ട് ഒഴിവാക്കിയ കാര്യമാണ്. അതുകൊണ്ട് സ്വാമിമാരൊക്കെ ബന്ധുക്കളെ ഇതിന്റെ അകത്ത് തിരികെ കയറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം? നിരുത്സാഹപ്പെടുത്തണം, അവരെ ബോധവൽക്കരിക്കണം, അത് ശരിയായ കാര്യമല്ല, ഭാവിയിൽ അത് ദോഷം ചെയ്യും. ഇവർക്ക് അങ്ങോട്ട് മമതയുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് മമതയുണ്ടായിട്ട് അവരെന്ത് ചെയ്യും? സ്വാമിയുടെ ആളാണെന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങും, അതൊക്കെ ദോഷം ചെയ്യും. പിന്നെ ബന്ധുക്കളെ കയറ്റി കഴിഞ്ഞാൽ മറ്റുള്ളവർ സംശയത്തോടെ വീക്ഷിക്കും, ഇയാൾ ബന്ധുവിനോടൊരു മമതയുണ്ടായതുകൊണ്ടല്ലേ ബന്ധുവിനെ ഇതിനകത്ത് കയറ്റിയത്. അപ്പോ ആ മമതയുള്ളതുകൊണ്ട് ഇയാൾ ബന്ധുവിന് കൂടുതലായി അനർഹമായ എന്തെങ്കിലും ചെയ്യില്ല എന്നെന്താ ഉറപ്പ്? ഇങ്ങനെ സംശയിക്കും. ഇതോ കുനിഞ്ഞിരിക്കുന്ന അത് മറ്റൊരു കാര്യമാണ്. തിരുവണ്ണാമലയിൽ പ്രശ്നങ്ങൾ വേറെ, ഇവിടുത്തെ പ്രശ്നങ്ങൾ വേറെ. അത് പ്രശ്നങ്ങൾ വേറൊന്നും, അത് ഇപ്പോ അതിരിക്കട്ടെ, അത് എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ വ്യത്യാസം പറയാം. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ബന്ധുക്കളെ അകത്ത് തിരികെ കയറ്റുമ്പോൾ വരുന്ന അപകടങ്ങളെ കുറിച്ചാണ് ആ ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. അവിടെ ഇവിടെ നിന്നും പല വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ബന്ധുക്കളെ തിരികെ കയറ്റുമ്പോൾ വരുന്ന അപകടങ്ങൾ അതാണ് ചെയ്തിയില് അവിടെ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ കാര്യം ഞാൻ പറയാൻ. അപ്പൊ ബന്ധുക്കളെ ഒരു കാരണവശാലും തിരികെ കയറ്റാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കയറ്റിയാൽ കയറ്റുന്നയാളുടെ മറ്റുള്ള ഒരു സംശയത്തോടെ വീക്ഷിച്ചു. ഒന്ന് ചെയ്തില്ലെങ്കിലും ഇയാളുടെ ഫേവറിന് വേണ്ടി ഇയാൾ എന്തെങ്കിലും ചെയ്യും. കാരണം മമതയുള്ളതുകൊണ്ട് എന്റെ ബന്ധുവിനെ കൊണ്ടുവരുന്നു. ഇത് ആരെങ്കിലും ഒക്കെ ബന്ധുക്കളെ കയറ്റുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പൊ രമണ മഹർഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് അതൊരു നല്ല പ്രവണതയല്ല, ഗുരുവിന്റെ മാതൃകയല്ല. പിന്നെ ഇതിന് വേറെ ചില വശങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്ന് സന്യാസം സ്വീകരിക്കുന്നു. അപ്പോ വേറൊരാൾ വരുന്നു സന്യാസം സ്വീകരിക്കുന്നു, അവിടെ പ്രശ്നമില്ല. അപ്പോ എന്താണ്, ഓരോരുത്തരും സ്വതന്ത്രരാണ്, വന്നു സന്യാസം സ്വീകരിക്കുന്നു. അങ്ങനെ വരുന്നിടത്ത് പ്രശ്നമില്ല, കാരണം അവർ പിന്നെ സന്യാസിയായി ജീവിക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോ ഒരു കുടുംബത്തിൽ നിന്ന് ഒന്നിൽ കൂടുതൽ പേര് സന്യാസിയായി ജീവിക്കഴിയുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. സന്യാസ ജീവിതമാണെങ്കിൽ എന്ന് വെച്ചാൽ അവര് ശിവേരിയുടെ സ്വത്തെടുത്ത് സ്വന്തമായിട്ടൊന്നും സമ്പാദിക്കുന്നില്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ അതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ വേറൊന്നു വരുന്നത് ഒരാളൊന്നും സന്യാസിയായി ഇവിടെ ഒന്ന് സന്യാസിയായി, അപ്പൊ അയാളെ ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട്, ആ കുടുംബം അനാഥമാകും, അവരെ നോക്കാറില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ആ വ്യക്തിക്കല്ല, മറിച്ച് സ്വീകരിക്കാം ഈ സ്ഥാപനത്തിന്. കാരണം അവരുടെ ആശ്രയമായിരുന്ന ഒരാൾ കൂടെ വന്ന് സന്യാസിയായി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കേണ്ടത് പിന്നെ ആ വ്യക്തിയുടെ ബാധ്യതയാണ്, അത് ഈ സ്ഥാപനത്തിന്റെയാണ്, അവരെ സംരക്ഷിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് സംരക്ഷണമാകാം, അത് ദോഷമൊന്നുമില്ല. അപ്പോ അത് വേറെയാണ്. അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളിൽ ഏത് നിയമത്തിനും അപവാദം വരും. ബന്ധുക്കൾക്ക് ഇവിടെ എന്താണ് ഇതിന്റെ അകത്ത് സ്ഥാപനങ്ങളിലും മറ്റും പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ദോഷമായിട്ട്, ഇവിടുത്തെ സമ്പത്ത് കൈകാര്യം ചെയ്യുകയോ അധികാരം കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ദോഷമായിട്ട്, അല്ലെങ്കിൽ അവർ സന്യാസിമാരായിട്ടായി, അല്ലെങ്കിൽ ആശ്രിതര് അവർക്ക് ശേഷിയില്ലാതെ വരുന്നു, അവർക്ക് ജീവിക്കാൻ പറ്റാതെ വരുന്നു. അപ്പൊ കുടുംബത്തെ അത് ആ സ്വാമിയല്ല ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാകാം. അത് കുഴപ്പമില്ല. അതുകൊണ്ട് എന്താണ് ബന്ധുക്കളെ കൊണ്ടുവന്ന് മഠത്തിലോ മഠത്തിന്റെ സ്ഥാപനങ്ങളിലോ ഒക്കെ തിരികെ കയറ്റുന്നത് ഒരു മോശം പ്രവണതയാണ്. അത് ഭാവിയിലും ദോഷം ചെയ്യും. കാരണം ബന്ധുക്കൾക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ ആദായം ഉണ്ടായിക്കൊടുക്കുന്നു, അതിനെ കുറിച്ച് ഞാൻ പറയും. അവർക്ക് ഇവിടെ നിന്ന് ഒരു സാമ്പത്തിക വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത് ശരിയാണ്. മാതാപിതാക്കളെ കണ്ട് ആരും നോക്കാറില്ലെങ്കിൽ ഇവിടെ കൊണ്ടും താമസിക്കുന്നു, മഠാവരുടെ കാര്യങ്ങളൊക്കെ വന്നു ഒരു ദോഷമുണ്ട്. അങ്ങനെ ആശ്രിതരായി ആരെങ്കിലും ഉണ്ടോ അവർക്ക് സ്വയം ജീവിക്കാൻ കഴിയുന്നില്ല, മറിച്ച് ഇവിടെ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ ബന്ധുക്കൾക്ക് അവസരം ഉണ്ടാക്കി കൊടുത്താൽ തെറ്റായ ഒരു പ്രവണതയാണ്. ആ ഗുരുവിന്റെ മാതൃകയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ ഒരു ബന്ധുവിനെ കൊണ്ടുവന്ന് ഇതിനകത്ത് കയറ്റുമ്പോ ഈ കൊണ്ട് കയറ്റുന്ന ആൾ വിചാരിക്കുന്ന എന്താണ്, അയാള് എന്റെ വിശ്വസ്തനാണ്, അപ്പൊ എനിക്കിഷ്ടമുള്ള ഒരു സ്ഥാനത്ത് അയാളെ ഇരുത്താം, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോ ഈ കൊണ്ടുവരുന്ന ആൾ എത്ര വിശാലകൃതയുള്ളവനായാലും ശരി, ഈ വരുന്നവൻ എന്ത് ചെയ്യും, അത് ദുരുപയോഗപ്പെടുത്തും. അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പിന്നെ ഈ വഴക്കും ബഹളമൊക്കെ ശിവരി നടന്നതും എന്താണ് മറ്റിടത്തും നടന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിവഗിരി എന്ന് പറയുന്നത് എന്താണ്, ഒരു സാമൂഹ്യ പ്രസ്ഥാനമായിട്ടാണ് നിൽക്കുന്നത്. സാമൂഹ്യ പ്രസ്ഥാനമായിരിക്കുമ്പോൾ ഇതൊരു ബഹുജന പ്രസ്ഥാനമാണ്. മറ്റേ തിരുവണ്ണാമലൈ എന്ന് പറയുന്നത് എന്താണ്, ഒരു വ്യക്തിയുടെ സ്ഥാപനമാണ്. നിങ്ങളൊരു പെട്ടിക്കട നടത്തുകയോ ഒരു ഹോട്ടൽ നടത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരാളിനാണ് അതിന്റെ ഉടമസ്ഥാവകാശം. അവിടെ അവിടെയും പ്രശ്നം വരാം, പ്രശ്നങ്ങളുടെ ലിമിറ്റാണ്. അതൊരിക്കലും സാമൂഹ്യ പ്രസ്ഥാനമാണ്. അവിടെ ഈ പ്രശ്നങ്ങളുണ്ടായി. രമണ മഹർഷി ഇരിക്കുമ്പോ ആണ് അവിടെ കേസും വഴക്കും ഉണ്ടാകുന്നതല്ല. രമണ മഹർഷിക്ക് കോടതിയിൽ പോകേണ്ടി വരുന്ന ഒക്കെ രമണ മഹർഷി ഇരിക്കുമ്പം തന്നെ കോടതിയിൽ നിന്ന് കമ്മീഷൻ മൊഴിയൊക്കെ കൊടുക്കേണ്ടി വരുന്നു. പ്രശ്നം ഉണ്ടാകാതിരുന്നില്ല. പക്ഷെ അവിടെ എന്തു പറ്റി, അതൊരു പെട്ടിക്കട നടത്തുന്നത് പോലെയായി, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ നടത്തും പോലെ ഒരു വ്യക്തിയുടെ വകയായപ്പോ പിന്നെ അവിടെ പ്രശ്നമൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് എന്താണ്, സാമൂഹ്യ പ്രസ്ഥാനം. സാമൂഹ്യ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ മറ്റ് സമുദായ സംഘടനകളെ പോലെ, രാഷ്ട്രീയ സംഘടനകളെ പോലെയൊക്കെ ഇതിനൊരു രൂപം വന്നു. രൂപം വരുമ്പോൾ ഇവിടെ കൂടുതൽ പ്രശ്നം, അതായത് സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലായാലും ശരി, അതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതകൾ ഒരുപാടുണ്ട്. കാരണം അത് ഒരു വ്യക്തിയുടെ സ്വത്തല്ല, ഒരു വ്യക്തിയുടെ സ്വത്താകുന്നു, സമൂഹത്തിൻ്റെതാകുന്നു. ഒരു ആദ്യം തുടങ്ങുമ്പോൾ തന്നെ SNDP ഉണ്ടാക്കി, അതൊരു സാമൂഹ്യ പ്രസ്ഥാനം. പിന്നെ ധർമ്മസംഘം ഉണ്ടാക്കി, അതൊരു സാമൂഹ്യ പ്രസ്ഥാനം. അപ്പോ സമൂഹത്തിലുള്ള ഒരുപാട് ആൾക്കാർ ആദ്യം വരുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അത്തരം പ്രശ്നങ്ങളെയൊക്കെ മാന്യമായി കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തെ നയിക്കുന്ന നേതാക്കളുടെ കഴിവാണ്. ആ പ്രശ്നങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത് നയിക്കുന്ന ആരാണോ ഓരോ കാലത്തും നയിക്കുന്ന അവരുടെ കഴിവാണ്. ആ എന്താണ് പ്രസ്ഥാനങ്ങളിൽ വരുന്ന പ്രശ്നങ്ങളെ പ്രശ്നം ആക്കാതെ കൈകാര്യം കൊടുത്തത്. അപ്പോ അതിനുള്ള എന്താണ് അങ്ങനെയുള്ള നേതൃത്വ ഗുണമുള്ള ആരും ശിവഗിരിയിൽ വരാത്തതുകൊണ്ട് ഓരോ കാലങ്ങളിലും ഈ അടിയും പിടിയും അക്രമങ്ങളും വഴക്കും ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. നേതൃത്വ ഗുണമുള്ള ആരും ഉണ്ടായിരുന്നു, അതാണ് ഇവിടെ പ്രശ്നം. സാമൂഹ്യ പ്രസ്ഥാനത്തിൽ അങ്ങനെയും ശക്തരായ നേതാക്കന്മാരും, ശക്തരെന്ന് പറഞ്ഞാൽ ഗുണ്ടായസം കാണിക്കുന്നവരെന്നുള്ളതല്ല, കൂടെ പ്രവർത്തിക്കുന്നവർക്ക് വിശ്വാസമുള്ള ആൾക്കാർ, അതാണ് ഒരാളുടെ ശക്തി എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ വിശ്വാസമാണ്. ഇപ്പൊ ഗുരുവിന്റെ ശക്തി എന്ന് പറയുന്നത് എന്താണ്, അഹാ ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമ വ്യഹാര ബലത്താൽ എന്ന് ആശാൻ പറഞ്ഞു. ഈ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഗുരുവിൽ അർപ്പിച്ച വിശ്വാസമാണ്. അപ്പൊ ഈ വിശ്വാസം ആർജിക്കുക എന്ന് പറയുന്നതാണ് ഒരാളുടെ ശക്തി എന്ന് പറയുന്നത്. അങ്ങനെ വിശ്വാസം ആർജിച്ച് ശക്തരായ ഒരു നേതാവ് ഗുരുവിന്റെ കാലത്തിന് ശേഷം ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായില്ല. ഇത് എന്താണ്, അതേസമയം ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഹോട്ടൽ പോലെ ആരുടെയെങ്കിലും ഓണർഷിപ്പിലുള്ള സംഭവം, ഒന്നാലും ഒരു വ്യക്തിക്ക് ഓണർഷിപ്പില്ല, എന്നാൽ വിശ്വാസമാർജിക്കാമെന്നുള്ള നേതാക്കന്മാർ അന്നുമില്ല ഇന്നുമില്ല. മറിച്ച് നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നവരൊക്കെ എന്താ ചെയ്യുന്നത്, ഗൂണ്ടായുസം, ഗൂണ്ടായുസം കൊണ്ട് പിന്നെ നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നവരുടെ അബദ്ധസഞ്ചാരങ്ങൾ, സന്യാസത്തിനോ ആശ്രമത്തിനോ ഒന്നും യോജിക്കാത്ത രീതിയിലുള്ള ജീവിതശൈലികളും പ്രവർത്തനങ്ങളും, അത് വരുമ്പോൾ കൂടെയുള്ളവർ വിശ്വസിക്കാതെ വരുന്നു. ഒരു സന്യാസാശ്രമം എന്ന നിലയ്ക്ക് ആ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവർ എന്താണ് മറ്റുള്ളവരുടെ വിശ്വാസം പിടിച്ചു പറ്റത്തക്ക രീതിയിൽ, അതല്ല ഗുരുവിന്റെ പ്രത്യേകത എന്താണ്, ഗുരുവിന്റെ വ്യക്തിത്വമാണ്. അപ്പോ ഗുരു ഒരു സംഘർഷത്തിന്റെ പാതയല്ല എപ്പോഴും സ്വീകരിച്ചിരിക്കുന്ന എന്താണ്? സ്നേഹത്തിന്റെ സഹവർത്തിത്വത്തിന്റെ സമന്വയത്തിന്റെ രീതിയാണ് സ്വീകരിച്ചത്. അല്ല ഗൂണ്ടകളെ ചുറ്റും നിർത്തിക്കൊണ്ട് ആശ്രമം ഭരിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ സംഘർഷം ഉണ്ടാവും. അപ്പോ അതുകൊണ്ടാണ് ശിവരി പ്രശ്നം ഉണ്ടാകുന്നത്, ഇപ്പോഴും ഉണ്ടാകുന്നത്, ഇനിയും ഉണ്ടാകും. ഇത് ഈ രീതിയിലാണ് പോവേണ്ടത്. പ്രശ്നം തീർന്നൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ എല്ലാവരും വിശ്വാസം ആശ്രയി എന്താണ് പിടിച്ചു പറ്റി പോകാൻ ഒരാളുകൂടെ ഉണ്ടായില്ല. നേതൃസ്ഥാനം അത്ര അങ്ങനെയല്ല. ഒരു ഹോട്ടൽ നടത്തുമ്പോൾ ഒരു സ്ഥാപനം നടത്തുന്നു, പിന്നെ അവിടെ എന്ത് പ്രശ്നം വരാണോ, ഏതെങ്കിലും പണിക്കാരൻ പ്രശ്നം ഉണ്ടാക്കി അവനെ പറഞ്ഞങ്ങോട്ട് പ്രശ്നം എന്ത്? ഇത്രയൊക്കെ ഇതാണ് ഇതിന്റെ വ്യത്യാസം. ജോലി എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കും ഇതൊരു സാമൂഹിക പ്രസ്ഥാനം, അല്ലാതെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലായിരുന്നു. ഗുരുകുലം നോക്കും, അതൊരു സാമൂഹ്യ പ്രസ്ഥാനമല്ല, അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഒരാൾ ഗുരു എന്നും പറഞ്ഞ അവിടെ ഇരിക്കുന്നു, കാലുപിടുത്തക്കാരായ കുറെ ശിഷ്യന്മാരാണ്. അപ്പോ അതൊരു ഹോട്ടൽ നടത്തും പോലെ ഉള്ളു, ശരിക്കും ഹോട്ടൽ അതാണ്. ഒരാളുടെ ഓണർഷിപ്പിൽ കുറച്ച് കാര്യങ്ങൾ നടക്കും, കുറച്ച് പേരെ ഇരിക്കുന്നു. അത് പിന്നെ എന്താണ് ക്ഷയിച്ച് ക്ഷയിച്ച് വരും, പെട്ടെന്ന് ക്ഷയിച്ചു പോകും. ഇതൊക്കെയാണെങ്കിൽ സാമൂഹിക പ്രസ്ഥാനം കുറച്ചു കാലം കൂടെ അത് നിൽക്കും. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇത്, സാമൂഹിക പ്രസ്ഥാനം രണ്ടും നമ്മുടെ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ വന്ന് എന്താണ്? ഇത് തന്നെ നേതൃത്വ ഗുണമുള്ള ആരും ഇവിടെ വന്നില്ല. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വരുന്നത് മുമ്പോട്ട് കൊണ്ടുപോകുമെങ്കിൽ പിന്നെ അത് ഒരാളുടെ മാത്രം നിൽക്കുന്ന കാര്യമില്ല. പിന്നെ ഈ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇതിലേക്ക് വന്നു കയറുന്നവരും അതിലൊരു വലിയ പങ്കുണ്ട്. ഇതൊരു എന്താണ്, ഇതൊരു വലിയ പ്രസ്ഥാനമാണ്, ഒരുപാട് സാമ്പത്തിക വരുമാനമുള്ള പ്രസ്ഥാനമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിനകത്ത് നുഴഞ്ഞു കയറുക, അധികാരം പിടിച്ചെടുക്കുക, സമ്പത്ത് കൈകാര്യം ചെയ്യുക, അങ്ങനെയൊക്കെ ആൾക്കാർ വന്ന് കയറുമ്പോൾ അതിന് വലിയ പ്രശ്നമായി മാറും. സംഘർഷം നടക്കുന്നതിന് ഒരു കാരണം അതാണ്. അധികാരത്തിനോട് താല്പര്യം വരുന്നതിന് വെറും അധികാരം അല്ല, പണം ഇഷ്ടംപോലെ പണം കൈകാര്യം ചെയ്യുക, രാഷ്ട്രീയമായ മറ്റ് സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് സമൂഹത്തിൽ വിലസുക. ഈ പണം ചിലർക്ക് പണത്തെക്കാൾ വലുതവർ ആഗ്രഹിക്കുന്ന സ്വാധീനമാണ്. രാഷ്ട്രീയ പിൻബലങ്ങൾ ഉറപ്പിച്ചെടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ പലതരത്തിലും ഇതിനകത്ത് ഇതേ ലക്ഷ്യം വെച്ചും കൊണ്ട് കയറി നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ കലഹങ്ങളുണ്ടാകും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് പിന്നെ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ പോലെ ആവും. അതാണ് അതിന്റെ പ്രശ്നം. മറ്റിടത്ത് എന്തുകൊണ്ട് ഉണ്ടായില്ല, ഇവിടെ എന്തുകൊണ്ട് കലഹം നടക്കുന്നു? ഈ പണമോ അധികാരമോ ഇവിടെ വരുന്ന അതല്ല പ്രശ്നം. അത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി, പണമോ അധികാരമോ ഒക്കെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് കയറി പറ്റുക, ഇതിന്റെ നേതൃത്വ സ്ഥാനം പിടിച്ചെടുക്കാൻ ശ്രമിക്കുക, അങ്ങനെ വരുന്നിടത്ത് കലഹം വരും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ കലഹത്തിന് കാരണം. അതിപ്പോ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നതെന്നും കലഹം വന്നുകൊണ്ടേ ഇപ്പോ തീർന്നിട്ടൊന്നുമില്ല, ഇനിയും വരും. അങ്ങനെയുള്ള ആൾക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ ഈ ഇതൊക്കെ പിടിച്ചെടുക്കാനും സമ്പത്തും ഒക്കെ പിടിച്ചെടുക്കാനും അധികാരം പിടിച്ചെടുക്കാനുമായിട്ട് കച്ചലട് വരുമ്പോ എന്ത് ചെയ്യും? കുറച്ചുപേരം ഒഴിഞ്ഞു മാറും, ഇവരോട് മല്ലിടാൻ വയ്യ. അപ്പോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? നല്ല ആൾക്കാർ ഒഴിവായി രാഷ്ട്രീയ പാർട്ടികളൊക്കെ സംബന്ധിക്കുമ്പോൾ. പിന്നെ ഈ അധികാരമൊക്കെ നേട്ടമുള്ളവരെന്ത് ചെയ്യും? അവർക്ക് പറ്റിയ കുറെ ആൾക്കാരെ ഇവിടെ പ്രതിഷ്ഠിച്ച് കൊണ്ടുവരും. എന്നുവെച്ചാൽ ഓരോരോ വീക്ക്നെസ് ഉള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ചെലവുകളെല്ലാം കൊടുത്ത് അവരെ ഇവിടെ ഇരുത്തി അവരെ കൂടെ നിർത്തി അവരുടെ എന്തെങ്കിലുമൊക്കെ ദൗർബല്യം ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് അവര് ഏതെങ്കിലും കുഴികളിൽ ചെന്ന് ചാടി അവിടെ നിന്നൊക്കെ അവരെ കരയേറ്റി രക്ഷപ്പെടുത്തി അവരെ ഇങ്ങനെ നിലനിർത്തി സംരക്ഷിച്ച് കുറച്ചുപേരെന്ത് ചെയ്യും? നേതാക്കന്മാരായിട്ടില്ല. അപ്പോ ഈ ഒരു വലിയ ഭൂരിപക്ഷം അവരുടെ പിന്തുണ എപ്പോഴും അവർക്ക് കിട്ടും. അപ്പോ അതൊക്കെ ജനാധിപത്യത്തിലെ ദുഷിച്ച പ്രവണതകളാണ്. കുഴപ്പം പിടിച്ച ആൾക്കാരെയൊക്കെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, അവരെ കൂടെ നിർത്തുക, എന്നിട്ട് അവരുടെയൊക്കെ നേതാവായിരിക്കുക, അവരെപ്പോഴും നിന്ന് ജയിച്ചു വിളിച്ചുകൊണ്ടിരിക്കുക, അവരിങ്ങനെ വാഴ്ത്തുക, മഹാനാണ് ലോകം കണ്ട ഏറ്റവും വലിയ മഹാത്മാരുടെ ആളെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക. ഇവനിത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? എല്ലാ വേണ്ടാധീനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ പോകും. അപ്പൊ പിന്നെ കുഴപ്പമുണ്ടാകാതെ ഇരിക്കുന്ന ശിവഗിരി എന്താണ് കുഴപ്പമുണ്ടാകുന്നതെന്ന് മനസ്സിലായോ? മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെ, പുതിയ കാര്യമുണ്ട്. അപ്പോ ഒരാള് ഒരു ഒരു നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ഒരാള് മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളെ സംരക്ഷിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം ഇയാളുടെ ലക്ഷ്യം വേറെയാണ്. മനസ്സിലാക്കിക്കോണം അവിടെ കോംപ്രമൈസ് ചെയ്യുന്നു. എന്താണ്? ഒരുത്തം വേണ്ടാതീനം ചെയ്തു കഴിഞ്ഞാൽ അവൻ ചെന്ന് കുഴിച്ചാടിക്കഴിഞ്ഞാൽ അവനെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവന്റെ ലക്ഷ്യം വേറെയാണ്. എന്താണ് ഇവന്റെ ലക്ഷ്യം? ഇങ്ങനെയുള്ള അപ്പം ബാക്കിയുള്ളവർക്ക് അതൊരു പ്രചോദനമാകും. അവരും വേണ്ടാതീനങ്ങളൊക്കെ ചെയ്യും, എല്ലാവരെയും സംരക്ഷിക്കും. അപ്പൊ അതൊരു വലിയ ഗ്രൂപ്പായി മാറും, അതിന്റെ നേതാവാകും. അപ്പൊ ഇതിനുവേണ്ടി മത്സരിക്കും. എന്താണ്? ഈ കുഴപ്പം പിടിച്ചവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇതിന്റെ അകത്ത് മത്സരം നടക്കും. നമ്മുടെ കൂട്ടത്തിൽ ആരാണ് കൂടുതൽ പേരും? ഇതൊക്കെ എന്താണ്? ജനാധിപത്യത്തിന്റെ ദൂഷ്യഫലങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന പിടിച്ചെടുക്കലുകാരെ കണ്ട് മനസ്സിലാക്കി അവരെ പതുക്കെ നൈസായി ഒഴിവാക്കി കഴിഞ്ഞാൽ ബഹളമൊന്നും വയ്ക്കാതെ ഇതിന്റെ കുറെയൊക്കെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അല്ലാതെ എന്താണ് വെറും മൂകസാക്ഷികളായിരുന്നിട്ടും ഒരു കാര്യമില്ല. വെറുതെ കിടന്ന ആൾക്കാലത്ത് എന്താണ് അടിപിടിയും വഴക്കും ഒച്ചപ്പാടും എന്താണ് ഗോഗോ വിളികളും കൊണ്ടും കാര്യമില്ല. രണ്ടു കൊണ്ടും ഒരു പ്രയോജനമില്ല. വെറുതെ ചെന്ന് കിടന്ന് അവിടെ ഇവിടെയൊക്കെ കിടന്ന ആൾക്കാരുടെ അടുത്ത് ബഹളം ഉണ്ടാക്കിയിട്ട് നീ ആരുടെ അതിനൊന്നും ഒരു കാര്യമില്ല. മൂകസാക്ഷിയായിരുന്നിട്ടും കാര്യമില്ല. മറിച്ച് എന്ത് ചെയ്യണം? ആരാണ് വേണ്ടത് ആരാണ് വേണ്ടാത്തവനെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണ്ടാത്തവനെ പതുക്കെ നൈസായി ഒഴിവാക്കണം, വേണ്ടവൻ അകത്ത് നിൽക്കണം. ധാർമ്മികമായിട്ട് അവിടെ ധാർമ്മികം എന്ന് പറയുന്നതിന് വലിയൊരു ഒരു പ്രാധാന്യമാണ്. ആ ധാർമ്മികതയിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നതാണ് പ്രശ്നം. എന്താണ് ധാർമ്മികം എന്നുള്ളത് അടുത്ത ദിവസം പറയാം.